മായയും അവിദ്യയും ഒന്നാണ്, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ തമസ് പ്രധാന പ്രകൃതി എല്ലാം ഒന്ന് തന്നെ എന്നാണ് പറയുന്നത്. അടുത്ത മായ വിശദീകരിക്കും. വിദ്യതെ മായ എന്ന് പറഞ്ഞ അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്. പ്രാഗുത്പത്തേ യഥാഭാവം മൃദേവ ബ്രഹ്മണ പൃഥക് ന വിദ്യതെ ബ്രഹ്മഹി യ സ മായ അമേയ വൈഭവ. പ്രാഗുത്പത്തേ യഥാ അഭാവ മൃദേവ. യഥാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഒരു ദൃഷ്ടാന്തം. ഇപ്പോ യഥാന്ന് പറയുന്നത് ദൃഷ്ടാന്തമാണ്. അപ്പൊ ദൃഷ്ടാന്തത്തെ സാറിന് അവസാനമാണ് പറയുന്നത്. നമ്മൾ അന്വയിച്ച അർത്ഥം പറയുമ്പോൾ യഥാശബ്ദം കണ്ടുകഴിഞ്ഞാൽ അത് അവസാനം പറയണം. എന്ന് പറയുന്നത് പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ ഈ ദൃഷ്ടാന്തത്തിലൂടെ സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ അതിന് പ്രാധാന്യമുള്ള പിന്നെ ശ്ലോകത്തിലെ നിയമമൊന്നുമില്ല. പദ്യം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, നമ്മൾ അന്വയിച്ച് ശരിയായി പോകുന്നു. പക്ഷേ യഥാ തഥാന്നൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. യഥാ സിംഹ തഥാ വ്യാഘ്ര എന്നൊക്കെ പറയണമെങ്കിൽ യഥാ തഥ യഥാദ്യം തന്നെ. പക്ഷെ ദൃഷ്ടാന്തമായി പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേ അവസാനം കൊണ്ടുപോകണം. ഇതുപോലെ അതുകൊണ്ട് അത് അവസാനം അന്വേഷിച്ച് മനസ്സിലാക്കിയാണ്. ഉത്പത്തേ പ്രാഗ് അഭാവ മൃദേവ യഥാ എപ്രകാരമാണോ ഉത്പത്തേ ഉത്പത്തിക്ക് മുമ്പ് അഭാവ അഭാവം മൃദേവ മൃത്ത് മാത്രമായിരിക്കുന്നത്. അപ്പൊ അവിടെ ഉത്പത്തേ പ്രാഗ് എന്ന് പറയുന്നുണ്ട്, മൃത്ത് എന്നും പറയുന്നുണ്ട്. അവിടെ അധ്യാഹരിക്കുന്ന ഒരു പദം ഘടസ്യ എന്നൊരു പദം അധ്യായം, അല്ലെങ്കിൽ മൃത് വികാരസ്യ മൃത്തിന്റെ വികാരം ഏതുമാകാം. എന്ന് നമ്മൾ ചേർത്തോന്നു. അതായത് എന്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് കാര്യത്തിന്റെ മൃത് കാര്യത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് ഭാവം മൃത്തായിരിക്കുന്നു എന്ന് അതത്രയും അവസാനം അന്വയിക്കുമ്പോൾ അവസാനം കൊണ്ടു. പിന്നെ സിദ്ധാന്തം എന്താണ് അത് ആദ്യം പറയുന്നത്. അവിടെയും ചേർക്കണം എന്താണ് ഉത്പത്തേ പ്രാഗ്. ഇവിടെ അത് അങ്ങോട്ട് ചേർന്ന് ഉത്പത്തിക്ക് മുമ്പ് അതവിടെ ഉണ്ട് അന്വയിക്കാൻ. അവിടെയും ചോദ്യം വരും എന്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്? അവിടെ അധ്യാപകം ജഗത ഉത്പത്തേ പ്രാക്. ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് നമുക്ക് ഉദാഹരണത്തിൽ പറയുന്ന എന്താണ്? എന്റെ പാത്രത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് അതിന്റെ അഭാവം എന്ന് പറഞ്ഞു, അത് മണ്ണാണെന്ന് പറഞ്ഞു. ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് മണ്ണിന്റെയും കുടത്തിന്റെയും കാര്യം പറഞ്ഞപ്പോൾ അത് അഭാവമായിരുന്നു. ഇവിടെ ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചോദ്യം വരും എന്തിൽ നിന്നാണ് ജഗത്തും ഉണ്ടായത്? ബ്രഹ്മത്തിൽ നിന്ന്. ബ്രഹ്മത്തിൽ നിന്ന് പാത്രം ഉണ്ടായി, ഇവിടെ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തുണ്ടായി. അതാണ് എന്ത് ചെയ്തു. അപ്പോ ജഗത ഉത്പത്തേ പ്രാക്, അവിടെ പറഞ്ഞ അഭാവം എന്ന് പറയുന്നത് മണ്ണാണ്. അഭാവം മണ്ണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭാവം എന്ന് പറയുന്ന ഒന്നില്ല എന്നാണ്. അഭാവം മണ്ണെന്ന് പറഞ്ഞാൽ അഭാവം എന്ന് പറയുന്ന ഒന്നുണ്ടെന്നല്ല പറയുന്നത്. ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചപ്പോ പല വ്യാഖ്യാതാക്കളും അവര് വിദ്യാനന്ദ സ്വാമി മുതൽ ഇങ്ങോട്ട് എല്ലാം തിരിച്ചു മറിച്ച് കുറച്ച വ്യാഖ്യാനിച്ച് അതിൻ്റെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നേരെ പറഞ്ഞിട്ടുള്ളത് ബാലകൃഷ്ണൻ നായർ സാർ മാത്രമേ ഉള്ളൂ. പിന്നെ സാറിൻ്റെതായ രീതിയിൽ ഒരുപാടൊക്കെ വ്യാഖ്യാനിച്ചു പോയിട്ടുണ്ടെന്നു. മറ്റേത് മുനിനാരായണ പ്രസാദത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മഹാബോറാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് ആൾക്കാർ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വാമിയോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. എഴുതി വച്ചിരിക്കുന്നവർക്ക് എന്തോ ഒക്കെ എഴുതി പൊട്ടിക്കുന്നു. ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ബാക്കി എഴുതിയിരിക്കുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്, അതിനൊന്നും പ്രയത്നം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കുന്നു. പ്രാഗഭാവം പ്രധ്വംസംഭാവം എന്നൊക്കെ തർക്കത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നു, അതും അറിയത്തില്ല. തർക്കവും അറിയത്തില്ല. തർക്കത്തിന്റെ കാര്യം എഴുതിയിരുന്നത് ശുദ്ധ സംബന്ധമാണ്. എനിക്ക് നേരിട്ട് കണ്ട് പറയാം, ഇനിയിപ്പോ പറയാൻ പാടില്ല. പറയാ നേരത്തെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വന്നിരുന്നു പാവം ഒന്നും പറയണ്ട, പ്രായമായി. അത്യന്താഭാവത്തിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് വന്ധ്യാപുത്രണം എന്നുള്ളതാണ്. അതൊക്കെ പരമാബദ്ധമാണ്, ഒന്നും വേണ്ട. അതല്ല തർക്കത്തിന്റെ കാര്യം പറഞ്ഞിരിക്കും, അതുകൂടെ കൊണ്ട് എല്ലാ അബദ്ധമാണ്. കൂടുതൽ അബദ്ധം പറഞ്ഞ അദ്ദേഹം, ബാക്കിയുള്ളവരെല്ലാം നമുക്ക് കുറച്ചൊന്ന് മയപ്പെടുത്താം. പറയാതിരുന്ന ശരിയാവും. ഇതിന്റെ കാര്യം ഇത് വളരെ ലളിതമായ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം ഇവർക്ക് സംസ്കൃതത്തിൽ ശരിയായ ഒരു ബോധമുണ്ട്. അതാ ഏതെങ്കിലും ഒരു വ്യാഖ്യാനത്തെ നോക്കിയിട്ട് അത് അതിനനുസരിച്ച് പിന്നെ കൽപ്പനകളും ഭാവനകളും ഒക്കെ ഉണ്ടാക്കും. ശരി, വലിയ ആൾക്കാർ ഇവരെക്കാളുമൊക്കെ അറിവുണ്ടോയെന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും എന്ന് പറയുന്നില്ല, അത്രയും ബോധക്കേടില്ല എന്നേ പറയാൻ പറ്റും. അത്രയും എന്തായാലും പറഞ്ഞാലേ തിരിച്ചറിയാൻ പറ്റും. അബദ്ധം എഴുതി വെച്ച് അബദ്ധം എന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ വരുന്ന തലമുറ അതൊക്കെ എന്തോ ഭയങ്കര കാര്യമാണെന്ന് വിചാരിച്ചു മതപ്രഭാഷകന്മാരെല്ലാം ഇത് പറയും, അതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയും. അതുകൊണ്ട് എന്നോട് ശത്രുക്കൾ ഒരുപാടുണ്ട്, ഒരാളോട് ഇരുന്നോട്ടെ, കുഴപ്പമുണ്ടോ? എന്തായാലും ഉണ്ട്. ഇവിടെ പറയുന്നു എന്താണോ, ഇന്ന് രാവിലെ നോക്കി ബാലകൃഷ്ണനായ സാറിനെ നോക്കി ഡോക്ടർ ഭാസ്കറിനെ നോക്കി പിന്നെ പിന്നെ എന്താണ് വിദ്യാനന്ദ സ്വാമിയുടെ നോക്കി വിമലാനന്ദ സ്വാമിയുടെ വിമലാനന്ദ സ്വാമിന്ന് ബോധം പോക്കണമൊക്കെ പോയതിന് ശേഷം ഇത് എഴുതി. അതുകൊണ്ട് സ്വാമി ഒന്നും പറയാൻ പറ്റില്ല, സ്വാമിയുടെ കുറ്റമല്ല. സ്വാമിക്കൊക്കെ സ്വാമിയുടെ ബുദ്ധിയൊക്കെ ശരിക്കും പ്രവർത്തിക്കാത്ത ഒരു സമയത്താണ് എഴുതി. നല്ല സമയത്ത് സ്വാമി എഴുതിയിരുന്നു, സ്വാമിക്കൊരു നല്ല വ്യാഖ്യാനം എഴുതാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംസ്കൃത പാണ്ഡിത്യം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേദാന്ത പാണ്ഡിത്യം എന്നുള്ളതല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയത് അത്രയുള്ളൂ. വലിയ അദ്വൈത സദ്യയും ഖണ്ഡന ഖണ്ഡകാദ്യം ഒന്നുകൂടെ എഴുതി വയ്ക്കണമെന്നില്ല. ഇത് വളരെ സരള സംസ്കൃതമാണ്, അത് മനസ്സിലാക്കിയ എന്റെ അർത്ഥമുണ്ട്, അത്രയുള്ളൂ. എന്നിവയൊക്കെയാണ് അവിടെ തന്നെ കുളമാക്കിട്ട് പഞ്ചദശി വെക്കാൻ വേണ്ടിയാണ് എന്താണ് രാമേശ്വരാനന്ദ പുരി ദേവര് ദർശനമാനവരും നല്ല വ്യാഖ്യാനം എഴുതി ശാശ്വതാനന്ദ സമീപിച്ച് ഇവിടുന്ന് പ്രസിദ്ധീകരിക്കും. അതൊരു നല്ല വ്യാഖ്യാനമായിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ പല ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഹിന്ദിയിലുള്ള വേദാന്ത ഭാസ്കർ അങ്ങനെയൊക്കെ പറഞ്ഞ ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്, വെറും ഒരു പണ്ഡിതനല്ല. പക്ഷെ എന്തുകൊണ്ടാണ് സ്വാമി അത് പ്രസിദ്ധീകരിച്ചില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല വ്യാഖ്യാനമാണ് അദ്ദേഹത്തിന്റെ, അതിനുശേഷം അവിടുന്ന് എന്തെല്ലാം പ്രസിദ്ധീകരിച്ചു, എന്തെല്ലാം എന്തെല്ലാം പ്രസിദ്ധീകരിച്ചു, നല്ലൊരു വ്യാഖ്യാനം. എന്തുകൊണ്ടോ അത് പ്രസിദ്ധീകരിച്ചില്ല, അത് ആരെ കയ്യിൽ പോയി? സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്നു, അതെങ്ങോട്ട് പോയി? ആരെ കൈ പോയി? അവസാനം ഇവിടെ ഉള്ളവരൊക്കെ പടിയും പിടിയും കണക്കുന്ന തൂത്ത് വാരിയിട്ട് തീ കത്തിച്ചു കളഞ്ഞു ആർക്കറിയാം. അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, സ്മൃതേവ ബ്രഹ്മണ പൃഥക് ബ്രഹ്മണ പൃഥക് ന വിദ്യതേ ബ്രഹ്മഹീയ സമായ അമേയ വൈഭവ. ഇവിടെയും ചേർക്കണം എന്താണ് ഉത്പത്തി പ്രാക്. അവിടെ ഉത്പത്തിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഘടത്തിന്റെ ഉത്പത്തിക്ക്, ഇവിടെ ഉത്പത്തിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്. ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് അവിടെ അഭാവം പറഞ്ഞു. അവിടെ അഭാവം എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്താണ് ഇവിടെ മായ എന്ന് പറഞ്ഞത്. വിചാരിച്ച് മായ അഭാവമല്ല, അഭാവം എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് മായ പറഞ്ഞു. ഇവിടെ പറയുന്ന ഈ തർക്കശാസ്ത്രമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് മനസ്സിലാക്കും. തർക്കശാസ്ത്രമല്ല ഇവിടെ പറയുന്നത്, അതിന്റെ പ്രാഗഭാവം പ്രധ്വംസഭാവം. ഓരോരുത്തരും ഞങ്ങളും തർക്കമൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാതെ അതുമായിട്ടൊന്നും കൂടെ ഒരു ബന്ധമില്ല. ഇത് അദ്വൈതമാണ്. അപ്പൊ പറയുന്നു ജഗത ഉത്പത്തി പ്രാഗ്, ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്. ഇനി മായയെ കുറിച്ചാണ് പറയുന്നത്. മായ വിശേഷിപ്പിക്കുകയാണ് അമേയ വൈഭവ മായ. അമേയമായ വൈഭവത്തോടുകൂടിയ മായ. യാ അമേയ വൈഭവ മായ സ രണ്ടോടെ സ ബ്രഹ്മണ പൃഥക് ന വിദ്യതേ. ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല. ഇതാണ് ആദ്യം പറഞ്ഞത്. എന്താണ് ന വിദ്യതേ യാസ മായ, അതിന്റെ വിശദീകരണമാണ്. അത് ഇതും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇല്ലാത്തതാണ് മായ എന്നൊക്കെ ആൾക്കാർ പറയും. വെറുതെ ഇല്ലാത്ത മായ എന്നല്ല പറയുന്നത്, അതിനാണ് ഇവിടെ പറയുന്നത് യാ അമേയ വൈഭവ മായ. ബ്രഹ്മണ പൃഥക് ന വിദ്യതേ സാ ചേർക്കാം ആ മായ ബ്രഹ്മഹി ബ്രഹ്മം തന്നെ. ഇതാണ് സിദ്ധാന്തം. മറ്റേത് ദൃഷ്ടാന്തം. മായ ബ്രഹ്മം തന്നെ, ഇതാണ് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യം പറഞ്ഞത്. എന്താണോ ന വിദ്യതേ യാസമായ, അപ്പൊ അവിടെ ഇത് അദ്വൈതികൾ ഉപയോഗിക്കുന്നു അനന്യത്വയുക്തി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അനന്യത്വയുക്തിയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് താർക്കിക യുക്തിയല്ല, അനന്യത്വയുക്തി എന്ന് അദ്വൈതികളുടെ യുക്തിയാണ്. ഇതൊരു താർക്കിക യുക്തിയാണ്. താർക്കികന്മാർ ഇങ്ങനെ ഒരു യുക്തി അംഗീകരിക്കുന്നു. താർക്കിക യുക്തി എന്താണ്, അദ്വൈത യുക്തി എന്താണെന്ന് അറിയാത്തവരാണ് അങ്ങനെ വെച്ച് അടുക്കേറി പറയുന്നത്. താർക്കിക യുക്തിയാണ് ഇതൊക്കെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, മനസ്സിൽ കണ്ടോണ്ട് ഞാൻ പറയുന്നത്. എന്ത് താർക്കിക യുക്തിയല്ല, പിന്നെ നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഇതിനെ താർക്കിക യുക്തി എന്ന് വിളിക്കാം. പക്ഷെ അങ്ങനെ ഇത് നമ്മൾ താർക്കിക യുക്തി എന്ന് ഞാൻ തന്നെ പറഞ്ഞെങ്കിൽ അതിനർത്ഥം തർക്കശാസ്ത്രത്തിൽ താർക്കിക യുക്തി എന്നുള്ള അർത്ഥത്തിലാണ്. അത് യുക്തി. അടഞ്ഞുകൊണ്ട് പറയുന്നു അറിയാതെ പറയുന്നു എന്തെങ്കിലും വ്യത്യാസം. ശബ്ദങ്ങൾ പ്രയോഗിക്കുമ്പോൾ അർത്ഥം അറിയാതെയും പ്രയോഗിക്കും, അറിഞ്ഞും പ്രയോഗിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അനന്യത്വ യുക്തിയാണ് ഈ പറയുന്നത്. എന്താണ് ഉത്പത്തെ ജഗത, ഉത്പത്തെ പ്രാക്, ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്, ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന മായയെക്കുറിച്ച്. മുമ്പും അങ്ങനെയാണ്, ഉദാഹരണത്തിനും അങ്ങനെയാണ്. പാത്രത്തിന്റെ ഉത്പത്തിക്ക് മുമ്പെന്ന് പറഞ്ഞിട്ട് അഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നു ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്. ഇവിടെ പറയുന്നു മായയെ കുറിച്ച്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് മായ, ഇനി ഉത്പത്തിക്ക് ശേഷം എന്താണെന്നുള്ള പിന്നെ ചിന്തിക്കാം. എല്ലാം കൂടെ പറഞ്ഞു ഇവിടെ ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പുള്ള മായ കുറിച്ച് ചിന്തിച്ചാൽ ജഗത്തിന്റെ ഉത്പത്തിക്ക്, അതെന്താ ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പുള്ള മായയെ കുറിച്ച് പറയുന്ന കാരണം സാറിന് പറഞ്ഞു വരെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ജഗത്തിന്റെ കാരണം മായ, അതുകൊണ്ട് അതിനെ പറഞ്ഞു. ജഗത്തിന് കാരണം മായ എന്നാണ് സാറിന് പറയുന്നത്, അത് വെച്ചുകൊണ്ട് പറയുന്നു ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് അതിന് സാറിന് കാരണമായി പറയുന്ന മായ, ആ മായയെ വിശേഷിപ്പിക്കുകയാണ് എങ്ങനെയാണ്? അമേയ വൈഭവ വിഭവം എന്ന് വെച്ചാൽ വിശേഷേണ ഭവിക്കുന്നത്. വിശേഷണ ഭവിക്കുക എന്ന് വെച്ചാൽ നാനാരൂപത്തിൽ ഭവിക്കുന്നത് എന്ന് വെച്ചാൽ കാര്യം. വിഭവം തന്നെ വൈഭവം, കാര്യങ്ങളെന്ന് പറയും. കാര്യം എങ്ങനെയുള്ളതാണ്? അമേയം. അമേയം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയാം. ഒന്ന് എണ്ണിത്തീരാത്തത്, അല്ലെങ്കിൽ അറിഞ്ഞു തീരാത്തത്. രണ്ടും പരത്തി ഒന്ന് തന്നെ. മായയുടെ കാര്യം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. അത് എണ്ണിയാൽ ഉടങ്ങാത്തതാണ്, അല്ലെങ്കിൽ അറിഞ്ഞ് തീരാത്തതാണ്. ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ ഇന്നത്തെ സയൻസിലൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എന്നാ മനുഷ്യൻ അറിഞ്ഞു കയറുന്നത്? ഒരിക്കലും ഈ പ്രപഞ്ചം ഇങ്ങനെ ഇരിക്കുകയും മനുഷ്യന്റെ ബുദ്ധി ഇങ്ങനെ ഇരിക്കുകയും ചെയ്ത ഇത് അറിഞ്ഞു തീരുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. മനുഷ്യനെയും മനുഷ്യന്റെ ബുദ്ധിയോടുകൂടി എത്രയൊക്കെ കൃത്രിമ ബുദ്ധിയുടെ ചേർത്ത് വെച്ചാൽ ശരി, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അറിയും തോറും സങ്കീർണമായി കൊണ്ടു തന്നെ കൂടുതൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരുന്നതോറും വെളിപ്പെടാനുള്ളത് കൂടുതൽ കൂടുതൽ കൂടുതൽ സങ്കീർണമായി വരിക. അതാണൊരു വൈരുദ്ധ്യം ഉണ്ടാക്കുന്നത്. ആ ഇത് പിടികിട്ടിയെന്ന് മനുഷ്യൻ വിചാരിക്കുമ്പോൾ എന്തോരും അതിന്റെ പിന്നിൽ പിടികിട്ടാത്ത നൂറെണ്ണം കാണും. സയൻസിന്റെ രീതി അതാണ്. അതെന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങളെയും ഓരോ പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ആ ഇത് ഇങ്ങനെയാണെന്ന് കണ്ടെത്തുന്നു. പക്ഷെ കണ്ടെത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. കണ്ടെത്താനായിട്ട് നൂറുകണക്കിന് ചോദ്യങ്ങൾ വരും. അതെന്തുകൊണ്ടെന്ന് സംഭവിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ നിലയ്ക്ക് ഇത് ബുദ്ധിയിൽ അറിവിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ സങ്കീർണത ആർക്കറിയാൻ പറ്റും, ആർക്കറിയാൻ പറ്റില്ല. സിദ്ധന്മാർക്കോ യോഗികൾക്കോ, അവർക്ക് നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ടായിരിക്കും. പക്ഷെ ഈ പ്രപഞ്ചം മുഴുവൻ അറിയാൻ കഴിയും. ഇതൊന്നും കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ഈശ്വരനെ തട്ടിക്കുന്നത്. ഈശ്വരനെ പിന്നെ മുഴുവൻ ഇങ്ങനെ അറിയുന്ന ഒരു ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരന് എപ്പോഴും തലവേദന. കാരണം ഇത് തലയിൽ കൊള്ളണ്ടേ? എത്ര വലിയ ഈശ്വരനായാലും ഈശ്വരന്റെ സോഫ്റ്റ്വെയർ എല്ലാം കത്തിപ്പോ. എന്തുകൊണ്ട്? ഇത് അത്രയും വിപുലമാണ്. അതിനെ അറിയില്ല, ആ അറിവിനെ അറിയില്ല, അതിന്റെ അറിവിനെ അറിയില്ല, അതിന്റെ അറിവിനെ അറിയില്ല. ഇതെവിടെ ചെന്ന അവസാനം നമ്മൾ കൽപ്പിക്കുന്ന ഒരു ഈശ്വരനും, നമ്മൾ കൽപ്പിക്കുന്ന എന്നറിയുന്ന ഒരാളാണെന്ന് മനുഷ്യന്റെ കൽപ്പനയാണ്. കൽപ്പനയിൽ ഒതുങ്ങുന്നു എന്നല്ലെന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം. ഏതെങ്കിലും ഈശ്വരമ്മ നമ്മളോട് പറഞ്ഞ ഡേ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോടെങ്കിലും? എല്ലാ സീക്രട്ടും എനിക്കറിയാം എന്നാരെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു. നമ്മൾ കൽപ്പിക്കുന്നതാണ് ഇതൊക്കെ അറിയാമെന്നുള്ള ഒരാളാണ്. നമ്മുടെ കൽപ്പനയിൽ ഒതുങ്ങിപ്പോകുന്ന ഒന്നാണ് സർവജ്ഞത്വം. അപ്പൊ നമ്മുടെ കൽപ്പനയിൽ ഒതുങ്ങുന്ന ഒന്ന് എത്ര വലുതായിരിക്കും, അല്ലെങ്കിൽ എത്ര ചെറുതായിരിക്കും? അതെന്തായാലും നമ്മുടെ കൽപ്പനയെക്കാളും വലുതാകാൻ പറ്റില്ലല്ലോ. എന്തായാലും നമ്മുടെ കൽപ്പന ചെറുതാണ്. അപ്പൊ നമ്മുടെ കൽപ്പനയിൽ ഒതുങ്ങിപ്പോകുന്ന ഒന്നും നമ്മുടെ കൽപ്പനയെക്കാളും വലുതാകും, സാധ്യതയില്ല. അതുകൊണ്ട് ഇതെന്താണ് അമേയ വൈഭവ എന്ന് പറയുന്നതാണ് അതിന്റെ ശരി. ഇതിനപ്പുറം ആർക്കും ഒന്നും പറയാൻ. ഇത് എണ്ണിയാൻ കൊടുക്കുന്നതോ അറിഞ്ഞാൽ തീരുന്നതോ ആയ ഒന്നും അല്ല. നമുക്കൊരിക്കലും ഇത് അറിഞ്ഞു എന്ന് അഭിമാനിക്കാൻ പറ്റും. അല്പസ്വല്പമൊക്കെ അറിഞ്ഞു അന്നല്ല. അറിവ് വേണം, അറിവില്ലാതിരിക്കാനും പോലെ. അറിവുണ്ടെങ്കിലേ മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടാകും, ഉണ്ടാകുക വേണം. പക്ഷെ അത് വളരെ തുച്ഛമായ അറിവ് മനുഷ്യനുണ്ടാവും എത്ര മിടുക്കനായാലും ശരി. മനുഷ്യനാണോ അവന്റെ അറിവിന് പരിമിതി ഉണ്ടാവും. പിന്നെ വേറെ ആരെയും നമുക്ക് പരിചയമില്ല. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് അമേയമായ കാര്യങ്ങളോട് കൂടിയതാണ് ഈ മായ. ഏത് മായ? ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മായ. ഈ ഉദാഹരണത്തിൽ പറയുന്ന അഭാവവും ഇവിടെ പറയുന്ന ഈ മായയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇത് കേവലം ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. അഭാവം പോലെയാണ് മായ ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നതാണ്. വ്യാഖ്യാനങ്ങളുടെ അടുത്ത് വായിക്കുന്നവരെ നിങ്ങൾ ആദ്യം ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കണേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ. എഴുതിപ്പോയല്ലോ, ഇനി എഴുതിയത് പോട്ടെ, നമ്മൾ അനുഭവിച്ചാൽ മതി. ഇനിയെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്നാലും നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാകത്തത്, നമ്മളിതിങ്ങനെ വായിച്ചും ചിന്തിച്ചും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉണ്ടായ ബുദ്ധി ടോപ്പൊന്നല്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്, അറിയും തോറും തെളിയുന്ന ഒരു കാര്യമാണ്. അത് പറഞ്ഞല്ലോ അമേയ വൈഭവ, ഇത് അമേയമാണ്. അപ്പൊ അറിഞ്ഞു തെളിയേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാരണമായ മായയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ മായ എന്താണ്? ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.